പതിനേഴാം ദശകം. ഉത്താനപാദ ധ്രുവരൻ മനുനന്ദനു സർവസ്വമായി സുരുചിയെന്നൊരു ഭാര്യയുണ്ടായി ഉണ്ടായി സുനീതിയും അവൻ്റെ അനാദരത്താൽ നിന്നെ വരിച്ചു ഗതിയായി ഗതിയേറ്റു വേറെ അച്ഛൻ്റെ തൂമടിയിൽ ഉത്തമനുണ്ടിരിപ്പു കണ്ടാൻ ധ്രുവൻ കൊതി സുനീതി സുതന്നുമേറി ആക്ഷേപമായി സുരുചി ചൊന്നതു കേട്ടു ബാലൻ തൊൽഭക്തിഹീനൊഴിയാഞ്ഞതു താൻ അസൂയാ മൂഢൻ പിതാവു നിജതാരവശന്മയങ്ങി ദുർവാക്കു കേട്ട കഥൻ അമ്പയുടൊത്തു ആഞ്ഞണഞ്ഞാൻ മഞ്ഞിൽ സ്വകർമ്മഗതി നീക്കുവ തിന്നു നിന്റെ പാദങ്ങളെ ശരണമെന്നവളും പറഞ്ഞാൾ വിട്ടാനവൻ നഗരമഞ്ചു വയസ്സിൽ മാനി നിൻ പാദസേവയതിനായി ഇതു കേട്ട നേരം ശ്രീനാരദൻ വഴിയിൽ വെച്ചവനേകി മന്ത്രമാർഗം തപോവിധികളും മധുകാരണത്തിൽ ബാലൻ ഗമിച്ചതിൽ വിഷാദമിയെന്നു താതൻ ശ്രീനാരദൻ പരിചെടുത്തി മുഴിഞ്ഞു സാന്ത്വം തൽപാദഭക്തിയുടെ ബാലകനും ക്രമത്തിൽ ചെയ്തു തപം കഠിനം അഞ്ചു കഴിഞ്ഞു മാസം ദിക്കൊക്കയും ശ്വസനമറ്റു തപോ ോബലത്താൽ ദേവാർത്ഥന സ്തുതിയിലങ്ങുദയാർദ്രനായി ആനന്ദരൂപനിൽ മയങ്ങിയിരിപ്പവനു കാണായി നീ ഗരുഡവാഹനനായി മുന്നിൽ ത്വൽദർശനത്തിൽ അലതല്ലി അവനു മോദം നേത്രങ്ങൾ മുങ്ങിതവ രൂപരസായനത്തിൽ വാഴ്ത്തീര ദുർബലതയാൽ ഭഗവാൻ പതുക്കെ ശംഖൊന്നു വെച്ചു സുഖമായി കവിളിൽ തലോടി ജ്ഞാനം ലഭിച്ച് അടിവണങ്ങും അവൻ്റെ ചിത്തം നൂനം ഗ്രഹിച്ച് ഭഗവാനു മുരച്ചു ദേവം രാജ്യം ഭരിക്ക ചിരം എന്നിൽ അലിഞ്ഞുകൊള്ളുക ഹേ ബാലകധ്രുവ നിനക്കു വരാ നിപാദം ഏവം പറഞ്ഞത് മറഞ്ഞു ഭവാൻ ധ്രുബാലബാലൻ മടങ്ങി നഗരം സുസുഖം വസിച്ചു മോഹങ്ങളൊക്കെ നിറവേറി അവൻ രമിക്കെ അച്ഛൻ തപസ്സിനു ഗമിച്ചു ലഭിച്ചു രാജ്യം യക്ഷൻ ഖനിച്ചു പുനരുത്തമനെ പടയ്ക്കു ചെന്നാൻ ധ്രുവൻ മനു പറഞ്ഞു നിറുത്തി യുദ്ധം ശാന്തസ്വഭാവമതറിഞ്ഞു കുബേരയക്ഷരാജൻ തെളിഞ്ഞു ദൃഢഭക്തി വരിച്ചു ധന്യൻ അന്ത്യത്തിൽ നീ അരുളിയൊരു വിമാനമേറി മാതാവോടും ധ്രുവപദത്തിൽ മുദാവസിപ്പൂ ഇമ്മട്ടു ഭക്തജനപാലനലോലനാം നീ വാതാലയേശ കളകൻ്റെ ഗതങ്ങളെല്ലാം